പേരായാലും ശരി, ഈ അവിടുത്തെ ഈ കഴകത്തിന് പോയവനെന്ന് പറയുന്നത് ഒരു DYFI-ക്കാരനാണ്. അവൻ പാർട്ടി പറയുന്നതനുസരിച്ചേ ചെയ്യും. അപ്പൊ പാർട്ടി പറയാണ് അവിടെ ഇന്നത് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യും, ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യത്തില്ല. ഇപ്പൊ ഒരാൾക്ക് ജാതി വിവേചനം നേരിട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? പോലീസിൽ പരാതി കൊടുക്കുക. പോലീസിൽ പരാതി കൊടുക്കുക, കാരണം ഇവിടെ നിയമമുണ്ട്. ജാതി വിവേചനം നേരിട്ട് കഴിഞ്ഞാൽ പോലീസിന് ശക്തമായ നിയമ നടപടി സ്വീകരിക്കുക, സ്വീകരിച്ചേ പറ്റും. ജാതി വിവേചനം ഭരണഘടനയും നിഷേധിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോ ഈയാള് ഈ പറയുന്ന ആള് അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടില്ല. പിന്നെ ഇവരൊക്കെ കിടന്ന് ഈ ബഹളം ഉണ്ടാക്കിയിട്ട് എന്തൊക്കെയായി? അയാൾ എന്തുകൊണ്ട് പരാതി കൊടുത്തിട്ടില്ല? അയാള് പാർട്ടി പറയുന്നേ കേൾക്കത്തുള്ളൂ, അയാൾ പാർട്ടിക്കാരനാണ്. പിന്നെ എന്തെങ്കിലും പത്രക്കാരെന്ന് ചോദിക്കുമ്പോ അങ്ങനെ ഇങ്ങനെയൊക്കെ അയാൾ പറയും, ഒരു മറുപടി പറയുന്നുള്ളതല്ലാതെ. പിന്നെ ബാക്കിയുള്ളവരവിടെ സമരത്തിന് പോയിട്ട് എന്താ കാര്യം? യേശുദാസ് പറയുന്നു എനിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ കയറണ്ടാണ്. പിന്നെ സച്ചിദാനന്ദ സ്വാമി അവിടെ പോയി സമരം ചെയ്തിട്ട് എന്താ കാര്യം? യേശുദാസ് പരസ്യമായി പറഞ്ഞാണ് എനിക്ക് കയറണ്ടാണ്. പരസ്യ പ്രസ്താവന ഇറക്കിയാണ് യേശുദാസ്. ആ എന്നുവെച്ചാ എന്റെ അർത്ഥം എന്താണ്? എല്ലാവരും കയറുന്ന സമയത്ത് ഞാൻ കയറിയാ മതി. എല്ലാവരും എന്ന് കയറും? അത് നടക്കുന്ന കാര്യമില്ലല്ലോ. അപ്പൊ യേശുദാസിന് കയറണമെന്നില്ല, അവിടെ ഭക്തി മതി, അങ്ങോട്ട് കയറണ്ടെന്നാണ്. യേശുദാസ് അതൊരു ഡിമാൻഡായിട്ട് പറയണമെങ്കിൽ അവിടെ പോയി സമരം ചെയ്യുന്ന അർത്ഥമാണ്. യേശുദാസിന് അങ്ങനെ ഒരു ഡിമാൻഡേ ഇല്ല. പിന്നെ എന്തിനാ ഇവര് പോയി സമരം ചെയ്യും? പിന്നെ ഇനി ഈ പറയുന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഞങ്ങൾ യേശുദാസിനൂടെ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കേട്ടത്തില്ല എന്നവരും പറഞ്ഞിട്ടില്ല. അപ്പൊ എന്തിനാ ഈ സമരത്തിനൊക്കെ നടക്കുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതാരായി ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത്? സ്വയം തോന്നുന്നതാണ്. വാർത്തയിൽ വരാൻ വേണ്ടിട്ട് എന്താണ് യേശുദാസ് കയറിയില്ല? അവിടെ ആരാ ഇൻവിറ്റേഷൻ കൊടുത്തത്? പക്ഷെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ കയറണമെന്നുണ്ടെങ്കിൽ ഹിന്ദു എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കണം, അത് കൊടുത്ത യേശുദാസ്. അത് പ്രൈവറ്റ് ക്ഷേത്രമാണ്. പത്രവാർത്തകൾ അനുസരിച്ച് പറ്റില്ല, കാരണം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറണമെങ്കിൽ ഇപ്പൊ ക്രിസ്ത്യാനിയായി ജനിച്ച ആള് ആണ് യേശുദാസ്, കയറാൻ പറ്റില്ല. വിശ്വാസിയാണ് ഭക്തനാണെന്ന് പറഞ്ഞാൽ അവിടുത്തെ നിയമം അനുസരിച്ച് കയറാൻ പറ്റില്ല. കയറണമെന്നുണ്ടെങ്കിൽ ഹിന്ദു ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഹിന്ദു ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോ ഒരു വഴിയുള്ളൂ, ആര്യ സമാജികളാണ് അത് കൊടുക്കുന്നത്. ആര്യ സമാജമാണ് ഹിന്ദു ആണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ആ ഒരു സർട്ടിഫിക്കറ്റ് ഒരിക്കലും ഒരു സായിപ്പ് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോകണം. വിശ്വാസിയാണ് അയാൾ. അപ്പോൾ അയാൾക്ക് ക്ഷേത്രത്തിൽ പോകണം. എന്റെ അടുത്ത് വരുന്ന ആളാണ്. അപ്പോൾ ഞാൻ ആര്യ സമാജികളുടെ അടുത്ത് പോയി അയാളെ പറഞ്ഞു വിട്ട് അവരെ കൊണ്ടൊരു സർട്ടിഫിക്കറ്റ് വാങ്ങി. ചോറ്റാനിക്കരല്ല, കൊടുങ്ങല്ലൂർ ചോറ്റാനിക്കര ഓർക്കുന്നു. ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി അവിടെ കൊണ്ടുവന്ന് അവർ കയറ്റി വിട്ടു. തടസ്സമൊന്നും പറഞ്ഞു, സർട്ടിഫിക്കറ്റ് കാണിച്ചപ്പോൾ കയറ്റി വിട്ടു. അപ്പോ ഈ ക്ഷേത്രങ്ങൾക്കെല്ലാം പ്രത്യേക നിയമമുണ്ട്. ഇപ്പൊ ഗുരുവായൂർ അവിടുത്തെ ഗുരുവായൂർ ക്ഷേത്ര ട്രസ്റ്റിന്റെ നിയമം അനുസരിച്ച് അഹിന്ദുക്കൾക്ക് അത് നിയമമാണ്, അവിടെ കയറാൻ പാടില്ല. അഹിന്ദുവായ ഒരാളിന് കയറാൻ പറ്റില്ല. ആ നിയമം അനുസരിച്ച് യേശുദാസിന് കയറാൻ പറ്റില്ല. കാരണം യേശുദാസ് കയറണമെന്നുണ്ടെങ്കിൽ എവിടെ നിന്നെങ്കിലും ഈ ആര്യ സമാജിൽ നിന്നോ ആരെയെന്നെങ്കിലും ഹിന്ദുവാണെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അല്ലെങ്കിൽ അവിടുത്തെ നിയമമാണ്, നിയമം അനുസരിച്ച് കയറാൻ പറ്റില്ല. പിന്നെ നമുക്ക് അങ്ങനെയല്ല, ഭക്തന്മാരും വിശ്വാസികളും കയറ്റണമെന്നുണ്ടെങ്കിൽ ആ നിയമം ആദ്യം മാറ്റണം. നിയമം മാറ്റണമെങ്കിൽ എന്ത് വേണം? സർക്കാരുണ്ടാക്കിയ നിയമമാണ്, സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ആ നിയമം എടുത്തു കളയും. അതിന് സർക്കാർ തയ്യാറാവും. സർക്കാർ തയ്യാറാവത്തില്ല. പിന്നെ യേശുദാസ് വ്യക്തിപരമായിട്ടാണെങ്കിൽ യേശുദാസ് ഒരു ബ്രാഹ്മണ ഭക്തനാണ്, വലിയ ബ്രാഹ്മണ ദൈവഭക്തനേക്കാളും വലിയ ബ്രാഹ്മണ ഭക്തനാണ്. നമ്പൂതിരിമാരെയൊക്കെ ചെന്ന് കണ്ടു കഴിഞ്ഞ് അവരെയൊക്കെ കാലിത്തൊട്ട് തൊഴുന്ന ആളാണ്. അപ്പൊ അങ്ങനെയുള്ള യേശുദാസ് നമ്പൂതിരിമാർക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ അയാളവിടെ കയറത്തില്ല. വേറെ ആരൊക്കെ പറഞ്ഞാലും നമ്പൂതിരിമാർ ക്ഷണിച്ചാലേ പോകത്തുള്ളൂ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഈ നിയമമുണ്ട്. ഗുരുവായൂരും അവിടുത്തെ ട്രസ്റ്റിൽ ഈ നിയമമുള്ളതാണ്. ഇപ്പൊ പുതിയ ഭരണസമിതി വരുന്നും വേണം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ, പണ്ട് തന്നെ ആ നിയമമുള്ളതാണ്. അങ്ങനെ നിയമമുണ്ടെങ്കിൽ എങ്ങനെ കയറാൻ പറ്റും? ആർക്കും കയറാൻ പറ്റില്ല. അപ്പോ കയറണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ നിയമം മാറ്റണം, അല്ലാതെ ഒരു വഴിയില്ല. ഇദ്ദേഹം പറയണം ഞാൻ ഹിന്ദുവാണ്, അല്ലെങ്കിൽ പിന്നെ സ്വയമെങ്കിലും ഒരു ഡിക്ലറേഷൻ കൊടുക്കണം ഞാൻ ഹിന്ദുവാണ്, അല്ലെങ്കിൽ നിയമം മാറ്റണം. ഇദ്ദേഹം ഈ ബ്രാഹ്മണ ഭക്തനായിരിക്കുന്ന ആള് ഒരു കാരണവശാലും അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവിടെ ചെന്ന്, കാരണം അവരെ നിന്നുള്ളി പ്രസാദം വാങ്ങിക്കേണ്ടത്. അപ്പൊ അവരോട് എതിർത്തിട്ട് യേശുദാസ് അവിടെ കയറും? ഒരിക്കലും കയറത്തില്ല. അപ്പൊ യേശുദാസിന് കയറണമെങ്കിൽ പിന്നെ അവിടെ നിന്ന് സമരത്തിന് പോകും. എന്താ അതുകൊണ്ട് എന്താ പ്രയോജനം? ഇവിടെ അങ്ങനെ തന്നെ. എന്താണ് കൂടൽ മാണിക്യത്തിൽ വാര്യർമാർക്ക് അവിടെ കാരായ്മയുണ്ട് എന്നുവെച്ചാൽ കുടുംബാവകാശം അവിടുത്തെ, അത് അവിടുത്തെ കൂടൽ മാണിക്യം ക്ഷേത്ര നിയമത്തിൽ എഴുതി വെച്ചിട്ടുള്ളതാണ് കാരായ്മ അവകാശം. അപ്പോൾ ആ കാരായ്മ അവകാശം നിയമപരമായി നിൽക്കുകയാണ് അവിടെ. നിയമപരമായി നിൽക്കുമ്പോൾ ബാക്കിയുള്ളവരവിടെ ചെന്ന് പ്രക്ഷോഭം നടത്തിയിട്ട് എന്താ കാര്യം? ആദ്യം ആ നിയമം മാറ്റണം. ആ നിയമത്തെ എവിടെ മാറ്റണം? ആ നിയമത്തെ മാറ്റണമെങ്കിൽ എന്താണ് സർക്കാർ വിചാരിക്കും? സർക്കാർ അത് ചെയ്യില്ല. സർക്കാർ എന്ന് പറയുന്നത് ഇടതുപക്ഷ സർക്കാർ ഇല്ല, പക്ഷെ അവർ ആരും കണക്കിട്ടാന്ന് വിചാരിക്കും, വോട്ട് പോകും. അങ്ങനെ ഒരു കാരായ്മ അവകാശം എന്ന് പറയുന്നത് പഴയ രാജഭരണ കാലഘട്ടത്തിൽ പാരമ്പര്യമായി ഓരോ ജാതിക്കാർക്ക് കൊടുത്താണ് പണ്ട്. ഇപ്പൊ ജനാധിപത്യം വന്നു, അപ്പൊ കാരായ്മ അവകാശം എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥമില്ല. എന്തുകൊണ്ടാണ്? കാരണം പണ്ട് ഇവർക്ക് വേറെ തൊഴിലില്ല. പരീരന്മാരെന്ന് വെച്ചാൽ അമ്പലവാസികളാണ്, മാല കെട്ടും അടിച്ചു പാറലും ഇങ്ങനെയുള്ള തൊഴിലാണ് ഇവർ ചെയ്യുന്നത്. വേറെ തൊഴിലൊന്നും ഇവർ പോകത്തില്ല. അപ്പോ അന്ന് രാജാക്കന്മാര് തന്നെ ഇവർക്ക് ഭൂമിയും കൊടുത്ത്, അവരുടെ കരം ഒഴിവാക്കി ഭൂമിയും കൊടുത്ത്, ചെല്ലും ചെലവും ഒക്കെ കൊടുത്ത് കൊണ്ടുവന്ന് താമസിപ്പിച്ച് അമ്പലങ്ങളിൽ ഇവരെ കൊണ്ട് മേൽ ജാതിക്കാരെന്നുള്ള നിലയ്ക്ക് ഇവരെ കൊണ്ട് അത് ചെയ്യുകയാണ്. അവരില്ലാത്തടത്ത് എവിടെ നിന്നെങ്കിലും കൊണ്ടുവരും, കൊണ്ടുവന്ന് താമസിപ്പിക്കും. അന്നവർക്ക് ആ ഒരു തൊഴിലേ ഉള്ളൂ, വേറെ തൊഴിലവർ ചെയ്യാൻ പോകത്തില്ല, വെട്ടാനും കിളയ്ക്കാനും ഒന്നും പോകത്തില്ല. ഇന്നിപ്പോ സ്വതന്ത്ര ഭാരതത്തിലൊന്നു വെച്ചു കഴിഞ്ഞാൽ ഈ വാര്യന്മാരായാലും നമ്പൂതിരിമാരായാലും ആരായാലും ശരി, ജാതി പാരമ്പര്യ തൊഴിൽ ചെയ്യുന്നവർക്ക് ഇന്ന് ഏത് തൊഴിലും ചെയ്യാം. അവരുടെ ഇടയിൽ ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, വക്കീലന്മാരുണ്ട്, സിനിമാ നടിമാരുണ്ട്, നടന്മാരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്. അപ്പൊ ഇവർക്ക് മറ്റെല്ലാ തൊഴിലുകളിലും പ്രവേശിക്കാമെങ്കിൽ കാരായ്മ അവകാശമെന്ന് ഇവർക്ക് പറയാൻ യാതൊരു റൈറ്റും ഇന്നില്ല. പക്ഷെ നിയമം അവർക്ക് ഇന്ന് സംരക്ഷണം കൊടുക്കും. അപ്പൊ ആ നിയമമാണ് എടുത്തു കളയേണ്ടത്. ആ നിയമത്തിനെതിരാണ് സമരം ചെയ്യേണ്ടത്. ഗുരുവായൂരിൽ ഈ പറയുന്ന എന്താണ് എന്ത് ക്ഷേത്രം എന്താണ് കൂടൽ മാണിക്യം ഈ മാണിക്യത്തിനെയും നിയമം മാറ്റാനാണ് സമരം ചെയ്യേണ്ടത്. ആ നിയമം ഇന്ന് ആവശ്യമില്ലാത്തതാണ്. കാലഹരണപ്പെട്ട ഒരു നിയമമാണ്. കാരണം ഈ ജാതിക്കാർക്കെല്ലാം മറ്റ് തൊഴിലുകളിൽ ഏർപ്പെടാമെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ഒരു തൊഴിലിന് പറയാൻ പറ്റില്ല. അവർക്ക് മറ്റ് തൊഴിലുകളിൽ എന്തുകൊണ്ട് ഏർപ്പെടുന്നു? സ്വതന്ത്ര ജനാധിപത്യ രാജ്യമാണ്. ഏത് ജാതിക്കാർക്ക് ഏത് തൊഴിലും ചെയ്യാൻ യോഗ്യതയുണ്ട്. അപ്പൊ അവർക്ക് മറ്റു തൊഴിലുകൾ പോയി ചെയ്യാമെങ്കിൽ മറ്റുള്ളവർക്ക് അവരുടെ തൊഴിലും ചെയ്യാം. അവരിന്ന് ചെയ്യുന്ന തൊഴിൽ ആർക്കും ചെയ്യാം. അതിന് അവർക്ക് തടസ്സം പറയാൻ പറ്റില്ല. ഞങ്ങളെ കാരായ്മ എന്നൊക്കെ പറയുന്ന കാലം കഴിഞ്ഞു പോയി, രാജഭരണം കഴിഞ്ഞോടുകൂടി അതൊക്കെ പോയി. പക്ഷെ നിയമം വീണ്ടും അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അച്യുത മേനോന്റെ കാലത്താണ് ഉണ്ടാക്കിയത് നിയമം. അതിലിത് എഴുതി വെച്ചിരിക്കുകയാണ്. എന്താണ്? ഇവർക്ക് പാരമ്പര്യ അവകാശമുണ്ട്. അത് പാടില്ല. എന്തുകൊണ്ടത് പാടില്ല? തൊഴിൽ പാരമ്പര്യമായി ചെയ്യണമെന്ന് പറയുന്നതാണ് ജാതി. അതിനാണ് ജാതി എന്ന് പറയുന്നത്. ഒരു ജാതി, ഒരു കുടുംബം, ഒരു ജാതി പാരമ്പര്യമായി തൊഴിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതാണ് ജാതി. ഭാര്യന്മാര് പാരമ്പര്യമായി ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ജാതിയാണ്. പാരമ്പര്യമായി തൊഴിൽ ചെയ്യുന്നത് കൊണ്ടാണ് ആ ജാതിയായിട്ട് അത് നിലനിൽക്കുന്നത്. അപ്പൊ അത് ജാതി വിവേചനമാണ്. അപ്പൊ പാരമ്പര്യമായി ആരെങ്കിലും പറയുകയാണ് ഞങ്ങൾ ഈ തൊഴിൽ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ജാതി. അതിനാണ് നമ്മൾ ജാതി എന്ന് പറയുന്നത്. അപ്പോ ഭാര്യമാര് പറയുന്നത് ഞങ്ങൾ പാരമ്പര്യമായി തൊഴിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് അവര് ജാതിവാദമാണ് പറയുന്നത്. അത് ഇന്ന് അവർക്ക് കുറെ അവകാശമില്ല. എന്തുകൊണ്ട്? അവർ മറ്റുള്ളവരുടെ തൊഴിലിൽ അവരെ ഏർപ്പെടാമെങ്കിൽ മറ്റുള്ളവർക്ക് അവരെ തൊഴിലും ചെയ്യാം, ആർക്കും ഏത് ജോലിയും ചെയ്യാം. ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ജാതി വിവേചനം എന്ന് പറഞ്ഞ് കിടന്ന് ബഹളം ഉണ്ടാക്കി സമരം ഉണ്ടാക്കിയിട്ട്, സമരം ഉണ്ടാക്കുന്നവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാരെങ്കിലും ഉണ്ടോ? ഇതാണ് ഇതിന്റെ വാസ്തവം എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? സച്ചിദാനന്ദ സ്വാമി പറയുന്നുണ്ട്, മറ്റുള്ളവർക്ക് വാര്യന്മാർക്ക് മറ്റുള്ളവരുടെ തൊഴിൽ ചെയ്യാമെങ്കിൽ അവർക്ക് വാര്യരുടെ തൊഴിലും ചെയ്യാം. പാരമ്പര്യ അവകാശം പറയാൻ പറ്റില്ല. പറഞ്ഞാൽ അത് ജാതിയാവും. അതിനാണ് ജാതി എന്ന് പറയുന്നത്. ആശാരി പരമ്പരാഗതമായി ആശാരിപ്പണി ചെയ്യണം എന്ന് പറയുന്നതാണ് ജാതി വിവേചനം. അങ്ങനെ പറയണമെങ്കിൽ അത് നെയ്ത്തുകാരൻ പരമ്പരാഗതമായി ആ തൊഴിൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ജാതി വിവേചനമാണ്. ജാതി പാരമ്പര്യമാണ്. അത് തൊഴിലുമായി ബന്ധപ്പെട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പൊ അത് തീർച്ച ജാതി വിവേചനമാണ്. ആ നിയമം മാറ്റണം. ആ പണി ആർക്കും ചെയ്യാം. പക്ഷെ യവൻ എന്തുകൊണ്ട് പരാതിക്ക് പോകുന്നില്ല? ഈ നിയമനം കിട്ടിയവൻ, അവൻ DYFI കാരണം. അവൻ പാർട്ടി പറയുന്നതനുസരിച്ച് പാർട്ടി അവനോട് പറയുന്നത് നീ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, നീ മാറിയില്ല എന്ന് പറഞ്ഞാൽ അവൻ മാറി. പ്രശ്നം ഉണ്ടാക്കാൻ പറഞ്ഞാൽ അവൻ പോയി അടിയുണ്ടാവും. പാർട്ടി പറയുന്നതനുസരിച്ച് ചലിക്കുന്നവനാണ്. അപ്പൊ അവൻ ഇതിലില്ല, ഇതിൽ കക്ഷിയല്ല. സച്ചിദാനന്ദ സ്വാമി സമരം ചെയ്യാൻ പോകുന്നിടത്ത് യേശുദാസും കക്ഷിയല്ല. ഈ നിയമനം വാങ്ങിയ എന്താണ് അയാളുടെ പേര്? ബാലു. അയാളും കക്ഷിയല്ല. പിന്നെ എന്തിനാ അവര് സമരം ചെയ്യാൻ പോകും? അയാൾ എന്തുകൊണ്ട് കക്ഷിയല്ല? അയാളെ പാർട്ടിക്കാരനാണ്. പാർട്ടി പറയുന്ന അയാൾ കേൾക്കും. പാർട്ടി അവിടെ ഒരു സംസ്ഥാനം ഭരിക്കുന്ന അയാളുടെ പാർട്ടി, അമ്പലം ഭരിക്കുന്ന അയാളുടെ പാർട്ടി. അപ്പൊ പാർട്ടി അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ശബരിമല പ്രശ്നത്തിന് ശേഷം അവർ ഒരു പാഠം പഠിച്ചിരിക്കുകയാണ്. അടുത്ത് വീണ്ടും അധികാരത്തിൽ വരണം. അപ്പൊ അവിടെ ചെന്ന് വാര്യന്മാരുമായിട്ടും നമ്പൂരിമാരുമായിട്ടൊന്നും ഒരു ചണ്ട ഉണ്ടാക്കാൻ അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അവൻ ന്യൂട്രലിൽ നിൽക്കുകയാണ്. അവന് ജാതി വിവേചനത്തിന്റെ പേരിൽ ഒരു പരാതി കൊടുത്താൽ ബാക്കിയുള്ളവർക്ക് എല്ലാവരും അപ്പൊ ഇത് സംഗതി വളരെ സിമ്പിളാണ്. എന്താണ് ഈ ബന്ധപ്പെട്ട കക്ഷികൾക്ക് ഇതിൽ താല്പര്യമില്ല. വേറെ കുറെ ആൾക്കാർ ജാതി വിവേചനം എന്ന് പറഞ്ഞ് ഇറങ്ങിയിടക്കും. ജാതി വിവേചനം ഉണ്ട് അവിടെ, അത് ശരിയാണ്. പക്ഷെ ഈ സമരത്തിനിറങ്ങുന്നത് കഥയറിയാതെ ആട്ടം കാണും പോലെയാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് അയാൾ പരാതി കൊടുക്കുന്നില്ല? അയാൾക്ക് ജാതി വിവേചനം നേരിട്ടെങ്കിൽ ആരും അതല്ലേ ചെയ്യേണ്ടത്? പാർട്ടി പറഞ്ഞിട്ടാണ്. പ്രശ്നത്തിന് അറിവുണ്ടാന്ന് പറഞ്ഞിട്ടാണ് ജാതിയുടെ പേരിൽ പ്രശ്നം അവർ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ആ പാർട്ടി പറയിപ്പിക്കുന്നു, ഇയാളുടെ DYFI കാരനാണ്. പാർട്ടി അടിമകളെന്ന് പറഞ്ഞാൽ എപ്പോഴും പാർട്ടി പറയുന്നേ കേട്ടിട്ടുള്ളൂ. ഇവരൊക്കെ പാർട്ടി അടിമകളാണ്. ജാതി വിവേചനം ഉണ്ടെന്ന് പറയാൻ പറഞ്ഞാൽ ഇല്ലെങ്കിലും അയാൾ പറയും എന്താണ് അവിടെ ജാതി വിവേചനമാണെന്ന് പറയും. ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും പറയും. ഉണ്ടെങ്കിൽ പാർട്ടി പറയണില്ലെന്ന് പറയാൻ പറഞ്ഞാൽ ഇല്ലെന്ന് പറയും. അപ്പൊ ഇതൊക്കെ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ തീരുമാനിക്കുന്നവര് പാർട്ടികളാണ്. കാരണം അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വോട്ടാണ്. ഇപ്പൊ സച്ചിദാനന്ദ സ്വാമി എന്താണ് ഷർട്ട് ധരിച്ചുകൊണ്ട് കയറാം, അത് ഇതൊക്കെ പറഞ്ഞു, ശരി മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു. പക്ഷെ പാർട്ടിയുടെ സപ്പോർട്ടുണ്ട്, പാർട്ടി സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ. കാര്യമൊക്കെ നല്ലതെന്ന് പറയും, നല്ലതൊക്കെ തന്നെയാണ്. നവോത്ഥാനം വേണം, പുരോഗമനം വേണമെന്നൊക്കെ പറയും, പക്ഷെ പാർട്ടി സപ്പോർട്ട് ചെയ്യാത്ത ചെയ്യില്ല. ഇനി സച്ചിദാനന്ദ സ്വാമി ഇന്നലെ ഇറങ്ങി കിടക്കുന്നത്, സച്ചിദാനന്ദ സ്വാമിക്ക് ഈ സമുദായത്തിന്റെ സപ്പോർട്ടുണ്ടോ? ഉണ്ടോ? അതുപോലുമില്ല. സച്ചിദാനന്ദ സ്വാമി ഒരു വൺമാൻ ഷോ കാണിക്കുകയാണ്. സമുദായത്തിന്റെ സപ്പോർട്ടില്ല, പാർട്ടിയുടെ സപ്പോർട്ടില്ല, ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും സപ്പോർട്ടില്ല. BJP ശക്തമായി എതിർക്കുന്നു. ഇപ്പൊ BJP ഒരു പൊതുവായി ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ BJP ഒരു നിലപാട് എന്തെന്ന് വെച്ചാൽ, കേരളത്തിൽ വിശേഷിച്ചു അവര് ഈ നമ്പൂതിരി പക്ഷത്ത് നിന്നുകൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്നത്. നമ്പൂതിരിയാണ് അവർക്ക് ഉപദേശം കൊടുക്കുന്നത്. നമ്പൂതിരി ഉപദേശം കേട്ടാണ് BJP ഈ വിഷയങ്ങളിലൊക്കെ നീങ്ങുന്നത്. അത് ശബരിമല വിഷയമായാലും ശരി, കൂടൽ മാണിക്യമായാലും ശരി, ഗുരുവായൂരായാലും ശരി, നമ്പൂതിരി പറയുന്നതാണ് BJP കേൾക്കുന്നത്. കേരളത്തിൽ അങ്ങനെയാണ്. അത് നമുക്കത് ശ്രദ്ധിച്ച് കേൾക്കും, മനസ്സിലാവും. അപ്പോ നമ്പൂതിരി അതുകൊണ്ടാണ് ഇവര് പറയുന്നത്. എന്താണ് BJP നേതാക്കന്മാരും BJP അനുകരിക്കുന്ന സന്യാസിമാരുമൊക്കെ പറയുന്നത്, സാംസ്കാരിക നായകന്മാരൊക്കെ പറയുന്നത് എന്താണത്? തന്ത്രിയെടുത്ത് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ എല്ലാ കാര്യങ്ങളും. ഈ തന്ത്രി എന്ന് പറയുന്ന ആരാ? ശിവേരിയുടെ തന്ത്രിയാണോ? ശിവേരിയുടെ തന്ത്രിയെടുത്ത് ആരെങ്കിലും ഈ കാര്യത്തിൽ അഭിപ്രായം ചോദിക്കാൻ പറ്റും? ഒരു ഇവിടെ ഒരു തന്ത്രി ഉണ്ടല്ലോ, ഒരു കാവ്യം കൊടുത്ത തന്ത്രി. ഈ തന്ത്രിയുടെ താരങ്ങളിൽ വന്ന് ചോദിക്കും എന്ത് ചെയ്യണോ. അപ്പോ ഈ തന്ത്രിമാരടുത്ത് ചോദിച്ചിട്ട് ചെയ്യണമെന്നാണ് BJP അഭിപ്രായം എന്ന് വെച്ചാൽ, ഇത്തരം കാര്യങ്ങളിലെല്ലാം എന്താണ് നമ്പൂതിരി ഉപദേശം കേട്ട് വേണം ചെയ്യാൻ എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിനൊന്നും യാതൊരു തരത്തിലുള്ള മാറ്റവും വരത്തില്ല. അവർ ഇതൊന്നും അംഗീകരിക്കത്തില്ല. അവർ അംഗീകരിക്കുന്നെങ്കിൽ അവർക്ക് കൂടുതൽ വരുമാനം കിട്ടുന്ന എന്തെങ്കിലും ഒരു പരിപാടിയാണെങ്കിൽ അവരംഗീകരിക്കും. അവർക്ക് വരുമാനം കിട്ടുമെങ്കിൽ അവരംഗീകരിക്കും. വരുമാനമില്ലാത്ത കാര്യങ്ങളിൽ ഒരിക്കലും അവർ, ഒന്ന് അവർക്ക് വരുമാനം വേണം, മറ്റ് അവരുടെ ആധിപത്യത്തെ അംഗീകരിക്കും. ദേവന്റെ അച്ഛനാണ് തന്ത്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് പറയുന്നത്? വിശ്വാസികളെന്ന് പറയുന്നത് ഈ ദേവന്മാരുടെ അടിമകളാണ്. ആ ദേവൻ ഇവരുടെ സന്തതികളാണ്, ഇവരുടെ അടിമയാണ് എന്ന് പറയുമ്പോൾ ദേവന്റെയും വിശ്വാസികളുടെയൊക്കെ മേളിലാണ് ആരിയിരിക്കുന്നത്? തന്ത്രികൾ. അപ്പോൾ വിശ്വാസികളും എല്ലാം ഇവരുടെ അടിമകളാണ്. ആ അടിമത്തത്തെ നിലനിർത്തിക്കൊണ്ടാണ് അവർ ചിന്തിക്കുന്നത്. അപ്പൊ അവരുടെ മേൽക്കോയ്മ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള അവസരങ്ങളെല്ലാം അവരുപയോഗിക്കും. ഇപ്പൊ കേരളത്തിൽ അതാ നടക്കുന്നു. അതിന് പൂർണമായും ഈ BJP അവരുടെ ബന്ധപ്പെട്ട കക്ഷികളെല്ലാം പൂർണമായും സപ്പോർട്ട് ചെയ്യണം. അപ്പോ ഹിന്ദുക്കളാണ്, ഹിന്ദുക്കൾ പരിഷ്കരണം വേണം, അത് ഇതൊക്കെ അവർ പറയും. ഹിന്ദുക്കൾക്ക് പരിഷ്കരണം വേണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. അവസാനം പറയും എന്ത് വേണം, ഹിന്ദുവിൽ എന്ത് പരിഷ്കരണം വരുത്തണമെങ്കിലും ആര് പറയണം? നമ്പൂതിരി പറയണമെന്ന്. അവിടെയാണ് പ്രശ്നം ഉള്ളത്. അപ്പൊ എന്തെങ്കിലും പരിഷ്കരണം കൂടെ വരും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. ഒരു പരിഷ്കരണം വരത്തില്ല. കേരളത്തിൽ ഇപ്പോൾ പൂർണ്ണമായും ബി ജെ പി എന്ന് പറയുന്നത് നമ്പൂതിരി ബുദ്ധിയിലാണ് പോകുന്നത്. നമ്പൂതിരി ബുദ്ധിയാണ് ബി ജെ പി എന്ന് പറയുന്നത്. അപ്പോ ബി ജെ പിയിൽ പറയും, വാദത്തിന് വേണ്ടി പറയാം, എല്ലാ ജാതിക്കാരും ഉണ്ട്, എല്ലാ ജാതിക്കാരും ഉണ്ടായിരിക്കും പേരിന് വേണ്ടിയെങ്കിലും. അതിപ്പോ എസ് ഡി പി അതിലെല്ലാ ജാതിക്കാരും ഉണ്ട്, അതിൽ ഒരുപാട് ജാതിക്കാരുണ്ട്. പക്ഷെ അതിന്റെ നയം എന്താണ്? അതിന്റെ നയം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഇസ്ലാമിക തീവ്രവാദമാണ്. പക്ഷെ എന്റെ ജാതികാരവാദിയുണ്ട് എന്ന് പറയുന്നത് പോലെ എന്താണ്, ബി ജെ പിയിൽ എല്ലാവരും ഉണ്ടെങ്കിലും അവരനുസരിക്കുന്ന ഈ പൗരോഹിത്യ മേധാവിത്വത്തെ പൗരോഹിത്യ കുതന്ത്രങ്ങൾക്ക് വിധേയരായിട്ടാണ്. പിന്നെ അവര് ഈ ഇതിലെന്തുകൊണ്ട് എല്ലാ ജാതിക്കാരും നിൽക്കുന്നു? കാരണം ഇവർക്കൊരു മന്ത്രി പോസ്റ്റോ അങ്ങനെയുള്ള ഓരോരോ പോസ്റ്റുകൾ കിട്ടും. ബി ജെ പിയിലെ ഇന്ത്യ ഭരിക്കും, അതുകൊണ്ട് ഇതിന്റെ കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഇവർക്കെല്ലാം എന്തെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങൾ കിട്ടും, പാർട്ടിയുടെ കാറ് കിട്ടും, പാർട്ടിയുടെ ചെലവിൽ ജീവിക്കാം, പാർട്ടിയുടെ സ്വാധീനം വന്നു കഴിഞ്ഞാൽ പെട്രോൾ പമ്പ് അനുവദിപ്പിക്കാം, ബോർഡ് കോർപ്പറേഷൻ ഇതിന്റെയൊക്കെ എന്തെങ്കിലും ചെയർമാൻ സ്ഥാനം അത് ഇതൊക്കെ കിട്ടും. അതിനുവേണ്ടി എല്ലാ ജാതിക്കാരും എന്റെ കൂടെ നിൽക്കും. സമുദായ നേതാക്കന്മാരും ഇവരെ കൂടെ നിൽക്കുന്ന ഇങ്ങനെ ഓരോ ലക്ഷ്യങ്ങളും വെച്ചുകൊണ്ടാണ്. അവർ നേടിയില്ലെങ്കിൽ അവരുടെ അനുയായികൾക്കൊക്കെ നേടിക്കൊടുക്കും കൂടെ നിൽക്കുന്നു. അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനെ കൺട്രോൾ ചെയ്യുന്ന ബുദ്ധി എന്ന് പറയുന്നത് ഈ പറയുന്ന പൗരോഹിത്യ ബുദ്ധി ആണ്. അതാണ് അവരാണ് പറയുന്നത്, ഞങ്ങളോട് ചോദിച്ചിട്ട് എന്തും ചെയ്യാവൂ. അപ്പൊ പിന്നെ അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ മൊത്തത്തിൽ എന്താണ് ബി ജെ പി എന്ന് പറയുമ്പോൾ ബി ജെ പിയുടെ പിന്നിൽ അതിന്റെ ഏറ്റവും പിന്നിൽ വർക്ക് ചെയ്യുന്ന ഒരു ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്ന ഈ പൗരോഹിത്യ ബുദ്ധിയാണ്. അതിന് അധീനമായിട്ടാണ് ബാക്കിയെല്ലാം. പഴയ മനുസ്മൃതി നിയമം എന്താണ്? ബ്രാഹ്മണൻ ഉപദേശിക്കുക, ക്ഷത്രിയൻ രാജ്യം ഭരിക്കുക. പഴയ തിരുവിതാംകൂറിനും പണ്ട് നടന്നത് അങ്ങനെ തന്നെയാണ്. തിരുവിതാംകൂർ രാജ്യം ഭരിച്ചിരുന്ന നായന്മാര്, ഉപദേശിച്ചിരുന്ന ബ്രാഹ്മണര്. ബ്രാഹ്മണർ പറയുന്നതനുസരിച്ച് ഒരു രാജ്യം ഭരിക്കും. അതിനു പിന്നെ മാറ്റം വന്നപ്പോഴാണ്, ബ്രിട്ടീഷുകാർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ്. അതുവരെ ബ്രിട്ടീഷുകാർ വന്നു, ചെറിയ മാറ്റം വന്നു. എട്ട് വെട്ടിപ്പിള്ളമാരെന്ന് പറയുന്നത് അവരൊക്കെ പ്രഭുക്കന്മാര്, ഓരോരോ പ്രദേശത്തെ ചട്ടമ്പിമാര്. അവരും ഇങ്ങനെ കാടൻ ഭരണം നടത്തിയിരുന്നവരാണല്ല, അതൊന്നും ബോധമുള്ള മനുഷ്യരല്ല അവരാരും. അന്നത്തെ കാട നിയമങ്ങൾ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കുക, അവരുടെ ആധിപത്യം കാണിക്കുക, ഒരുതരം ആദിവാസികൾ അത് കയറുന്ന ഇവരെല്ലാം. അന്നത്തെ ജനങ്ങൾക്ക് അത്രയില്ല വിദ്യാഭ്യാസം. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇല്ലാതെ എങ്ങനെയാ മനുഷ്യന് സംസ്കാരം ഉണ്ടാകുന്നത്? സമത്വം പോലുള്ള ആശയങ്ങൾ എങ്ങനെയാ ഉണ്ടാകുന്നത്? അതൊന്നില്ലല്ലോ. അപ്പോൾ പ്രാകൃതമായ പ്രാദേശികമായ അധികാരങ്ങളും അവകാശങ്ങളും സ്ഥാപിച്ചുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളുടെ അടിച്ചമർത്തിയുള്ള ഒരു ഭരണം, അതൊക്കെയാണ് ഇവരൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അത് ഇവരൊക്കെ ചിലപ്പോൾ രാജാവിനോട് കൂടെ നീക്കും, ചിലപ്പോൾ രാജാവിനോട് പിണങ്ങും, എന്തായാലും കണക്ക് തന്നെ. അവരുടെ ഒരു ആധിപത്യം, ഒരു കാടൻ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഭരണം നടത്തിയെന്നുള്ളതല്ലാതെ, ഈ ആധിപത്യം ഇല്ലാത്ത ജനങ്ങൾ അവരുടെ ജീവിതമൊക്കെ മഹാദുരിതമായിരുന്നു, കഷ്ടമായിരുന്നു. അപ്പോൾ ഈ പൗരോഹിത്യ ബുദ്ധി എന്ന് പറയുന്നത് ആണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന പൗരോഹിത്യ ബുദ്ധിയാണ്. അതിന് ഏറ്റവും വലിയ തെളിവാണെന്ത്? ബി ജെ പിയെ നിയന്ത്രിക്കുന്ന ആർ എസ് എസ് ആണ്. ആർ എസ് എസിന്റെ നേതൃത്വം എന്ന് പറയുന്നത് എപ്പോഴും ആരാണ്? ഒരു പൗരോഹിത്യ സംഘമാണ്. ആർ എസ് എസിന്റെ നേതൃത്വം എപ്പോഴും കൈകാര്യം ചെയ്യുന്ന പൗരോഹിത്യ ഗ്രൂപ്പാണ്, ഒരു ചെറിയ അവരാണത് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് ബാക്കിയെല്ലാം നടക്കുന്നത്. പിന്നെ കാലം മാറി വന്നപ്പോ അവരെന്ത് ചെയ്യുന്നു? ഒരു വെറും ഒരു പൗരോഹിത്യ മേധാവിത്വത്തിൽ മാത്രം പോയാൽ ശരിയാകില്ല എന്ന് കണ്ടുകൊണ്ട് അവർ ഒരു പ്രാതിനിധ്യം രാഷ്ട്രീയത്തിൽ മറ്റ് ജാതിയത്വം കൊടുക്കുന്നുണ്ട്. അതില്ലാന്ന് പറയാൻ പറ്റില്ല. മറ്റ് ജാതികൾക്ക് അവർ പ്രാതിനിധ്യം കൊടുത്തിട്ട് ബാലൻസ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഒരു സ്റ്റേറ്റിൽ ഒരു ബ്രാഹ്മണൻ മുഖ്യമന്ത്രിയാക്കും, വേറെടുത്തൊരു യാദവനെയാക്കും, മറ്റടുത്തൊരു വൈശ്യനെയാക്കും, വേറെടുത്തൊരു ആദിവാസിയാക്കും. ഇങ്ങനെ ഇങ്ങനെ ഓരോ സ്ഥലത്തെയും അവിടുത്തെ ഡെമോഗ്രഫിയൊക്കെ അനുസരിച്ച് അവരെന്ത് ചെയ്യുന്നു? ഓരോ സ്ഥലത്തും ഒരു രാഷ്ട്രീയ ബാലൻസ് അവർ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു എന്താണ് ഒ ബി സി പെട്ട ഒരാളിനെ പ്രധാനമന്ത്രിയാക്കി, ഒരു ആദിവാസിയെ എന്താക്കി, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും അതിന്റെ അടിസ്ഥാനപരമായി ആർ എസ് എസ് ആണ് ഇതിന്റെ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് അത് പൗരോഹിത്യ ബുദ്ധിയാണ്. ഇപ്പോഴും മഹാരാഷ്ട്രയിലെ ചിത്പാവന ബ്രാഹ്മണ തന്നെയാണ് അതിന്റെ നേതാവ്. പിന്നെ ഇന്ന് ഈ ലോകം മുഴുവൻ മാറുകയും പഴയതുപോലെ പോകാൻ പറ്റാത്തതുകൊണ്ട് കുറെ പുരാഗമന ആശയങ്ങളൊക്കെ അവർ ഉൾക്കൊള്ളുന്നുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിൽ വരുന്ന മറ്റ് ബഹുജാതികൾക്കെല്ലാം ഈ പൗരോഹിത്യ ബുദ്ധിക്ക് കീഴ്പ്പെട്ടേ നിൽക്കാൻ പറ്റും. എന്തുകൊണ്ട്? ഇവരുടെ കയ്യിൽ നിയന്ത്രണം ഇരിക്കുന്നു, കീഴ്പ്പെട്ടേ നിൽക്കാം. അത് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് അവർ സ്വയം മനസ്സിലാക്കത്തും മനസ്സിലാക്കാൻ പറ്റില്ല. പ്രധാനമന്ത്രി പോലും ആ പൗരോഹിത്യ ബുദ്ധിക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന ആളാണ്. അത് വളരെ വ്യക്തമാണ്, അവിടെ രാമപ്രതിഷ്ഠയിൽ വ്യക്തമായും കണ്ടത്. അവിടെ പരിപാടി മുഴുവൻ ഞാൻ ഇത് കണ്ട. അവിടെ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി എന്താണ് ചെയ്യുന്നത്? പൗരോഹിത്യത്തിന് അടിമയാകുന്നതാണ് കാണുന്നത്. ഒരു വടിയൊക്കെ തൂക്കിപ്പിടിച്ച് എന്തോ ഒരു ഭയങ്കര കാര്യം ചെയ്യുന്നു പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും കുറെ ഇവര് പറയുന്നതനുസരിച്ച് കുറെ കോപ്രായങ്ങളൊക്കെ കാണി. അത് അടിമത്തമാണ്. വിശ്വാസം തന്നെയാണ്, പക്ഷെ വിശ്വാസത്തിന് അടിമത്തമാണ്. അപ്പോ പരിപാടി ഇത് കഴിഞ്ഞിട്ട് അവിടെ പുരോഹിതൻ ഇരുന്നുകൊണ്ട് ഓടി ഉറച്ചു വിളിച്ചു പറയാണ്, എന്താണ് ഇനി ബ്രാഹ്മണ ദേവത, ദേവതയുടെ പൂജയാണ് ഇനി ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? എന്തോ ദക്ഷിണയൊക്കെ എടുത്തു കൊടുക്കുകയോ എന്തൊക്കെ എടുത്തു കൊടുക്കുകയോ ചെയ്ത് ബ്രാഹ്മണ ദേവതയെ പൂജിക്കുന്നു. ഈ ബ്രാഹ്മണ ദേവതയെ പൂജിക്കുന്ന ആരാ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അപ്പോ ഒ ബി സി കാരൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? അയാൾ ബ്രാഹ്മണ ദേവതയെ പൂജിക്കുകയാണ്, പരസ്യമായിട്ടാണ്. അത് അയാൾ ആവശ്യപ്പെടുകയാണ്, ഇനി അവസാന ചടങ്ങിലാണ് എന്താണ് ബ്രാഹ്മണ ദേവതയെ പൂജിക്കുക. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നു. വിശ്വാസവും വിശ്വാസത്തിൽ വരുന്ന അടിമത്വമാണ്, അതാണ് ഇന്ത്യ മൊത്തം നടക്കുന്നതാണ്. ഇതാണ് പറയുന്ന സനാതന സംസ്കാരം എന്ന് പറഞ്ഞ് ഇവര് ഈ കട്ടിഘോഷിക്കുന്ന ഈ സംഗതിയാണ്. ഇത് നിലനിർത്തണമെന്നാണ് പറയുന്നത്, എന്നും നിലനിർത്തണം എന്നാണ്. ആര് അവര് ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്നു. അല്ല, ബി ജെ പി എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ജെ പി എന്ന് പറയുന്നത് കേരളത്തിലെ ഈ നമ്പൂതിരി ബുദ്ധിക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ബി ജെ പി. അതിന് യാതൊരു സംശയവും അവരുടെ ഈ പിന്നെ ബി ജെ പി ഇതിപ്പോ കേരളത്തിൽ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി എന്ന് പറയുന്നതിന് കൂടുതലും എന്താണ് കൂടുതലും ഉള്ളത് കേരളത്തിലെ പഴയ മേൽജാതിക്കാരാണ് ഇന്ന് കൂടുതലും പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവര് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും നമ്പൂതിരിയോട് അന്ധമായ വിധേയത്വമുള്ളവരാണ്. അതെ, മേൽജാതിക്കാരെന്ന് പറയുന്നവരാണ് ബി ജെ പി കേരളത്തിൽ വളർത്തിയതും കൂടെ നിന്നത്. എന്തുകൊണ്ടാണ് അത്? കാരണം ഈ നമ്പൂതിരിയുമായിട്ടുള്ള അവരുടെ അടുപ്പം, ഈ പറയുന്ന വാര്യരായാലും നായരായാലും നമ്പ്യായാലും മറ്റേ എന്തായാലും എന്താണ്, ഇവർക്കൊക്കെ നമ്പൂതിരിയോട് വിധേയത്വമുള്ളവരും നമ്പൂതിരിമാരുടെ അടിമകളുമാണ് ഇവർ. കേരളത്തിൽ ആർ എസ് എസ് ആദ്യം കൊണ്ടുവരുന്നത് ഈ കാസർഗോഡ് ഭാഗത്തേക്കുള്ള കൊങ്കണിമാരും ഇങ്ങനെയൊക്കെയുള്ള കുറെ ആൾക്കാരാണ് ഇത് കൊണ്ടുവരുന്നത്. അവരുടെ ആധിപത്യം ആരും നായന്മാർക്കും അത് ഈ സ്ഥാനമില്ലായിരുന്നു. ആദ്യം വരുന്നത് ഈ കൊങ്കണി ആദ്യത്തെ ആദ്യ സംഘപ്രവർത്തകരേക്ക് നോക്കിയാൽ മുഴുവൻ അവരായിരുന്നു. പിന്നെ ക്രമേണ നായന്മാർക്ക് അവർ സ്ഥാനമൊക്കെ കിട്ടി, എന്നാലും അവർക്ക് കീഴ നിൽക്കാനേ പറ്റും. പിന്നെ അവസാനം വന്ന് ഏഴവർക്കും തീയർക്കും ഒക്കെ അവര് സ്ഥാനങ്ങൾ കിട്ടി. കാരണം അതിൽ വന്നാൽ എന്തെങ്കിലുമൊക്കെ സ്ഥാനം കിട്ടുമെന്നുള്ള മോഹത്തിൽ അതിൽ വരുന്നതാണ്. മന്ത്രിയാകാനൊക്കെ പറ്റുന്നില്ലേ? പക്ഷേ ഈ പറയുന്ന ആ ബുദ്ധിക്ക് കീഴ്പ്പെടണം. ആ ബുദ്ധിക്ക് കീഴ്പ്പെട്ടാൽ പോകുന്നു. ഇന്ത്യയിലെ ചീഫ് ജസ്റ്റിസ് പോലും ഒരു പട്ടികജാതി പട്ടികവർഗത്തിൽ നിന്നൊരാൾ വന്നിട്ടുണ്ട്. ആരാണ്? ഇന്ത്യയുടെ പ്രസിഡന്റായിട്ടും വന്നിട്ടുണ്ട്, ആദിവാസി വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടും പല ജാതികളിൽ നിന്നും വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു ഒബിസി വന്നു. പക്ഷെ ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ മാത്രം ബ്രാഹ്മണനല്ലാതെ ഒരേ ഒരാൾ വന്നു, അതും അതിനോടടുത്ത് നിൽക്കുന്നതാണ്. വലിയ ദൂരമൊന്നുമില്ല. വ്യാസനും വിശ്വാമിത്രൻ പോലെയുള്ള അടുത്ത ബന്ധമാണ്, അല്ല വസിഷ്ഠനും വിശ്വാമിത്രനും അത്ര അടുത്ത് നിൽക്കുന്ന പോലെ. ബ്രഹ്മക്ഷത്രം എന്ന് പറയുന്ന ഇവിടുത്തെ പഴയ കാഴ്ചപ്പാടാണ്. ബ്രഹ്മക്ഷത്രം എന്ന് വെച്ചാൽ ബ്രാഹ്മണനും ക്ഷത്രിയനുമാണ് ഏറ്റവും പ്രധാനം. ഉപനിഷത്തുകളിൽ പോലും പറയുന്നതാണ്. അതാ ബാക്കിയുള്ളതെല്ലാം അതിന് താഴെയുള്ളവരൊന്നും പരിഗണിക്കേണ്ട വർഗങ്ങളല്ല. പക്ഷെ ഇവർ പറയുന്ന ഹിന്ദു ഐക്യം എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ കൂടെ അതിൽ ചേർക്കണമല്ലോ. എന്നാലും ഹിന്ദു ഐക്യമാവും. അതിനു വേണ്ടിയിട്ട് ബാക്കിയുള്ളവർക്ക് സ്ഥാനം കൊടുക്കുന്നുണ്ട്. ശരി, അവർ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് വന്നെന്നിരിക്കും. അപ്പോ ശരിക്കും വേണ്ടത് അങ്ങനെയല്ല എന്റെ അഭിപ്രായത്തിൽ. എന്താ വേണ്ടത്? ഇവരിപ്പോ എന്താ ചെയ്യുന്നത്? ഇവരീ നമ്പൂതിരി ബുദ്ധി ഉപയോഗിച്ചിട്ട് മറ്റുള്ളവരെ കുറേശ്ശെ അതിലോട്ട് ഇങ്ങനെ കയറ്റി ഒരു ഐക്യം ഉണ്ടാക്കിയെടുക്കുകയാണ്. പക്ഷെ ശരിക്കും വേണ്ട അങ്ങനെയല്ല. ഇന്നത്തെ കാഴ്ചപ്പാടെ അങ്ങ് മാറ്റിയിട്ട് എന്ത് വരണം? ഈ രാജ്യത്തിലെ 80% വരുന്ന ഹിന്ദുക്കളുടെ ജനവിഭാഗം, അങ്ങോട്ട് വരിഞ്ഞു കയറി ഇതങ്ങ് പിടിച്ചെടുക്കണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇവര് ആർഎസ്എസ് ആണ്, മേൽക്കോയ്മയാണ്, മേധാവിത്വമാണെന്ന് പറഞ്ഞ് ഇവരെ മാറ്റി നിർത്തുകയാണ്. ഈ 80% വരുന്ന ഇടതുഭാഗം എന്ത് ചെയ്യണം? കയറി പിടിച്ചെടുത്ത് ടീമിന്റെ എല്ലാം ടോപ്പിലങ്ങ് വരണം. അപ്പോ ഇവിടെ സംഗതി എല്ലാം ശരിയാവും. പക്ഷെ ഇവരിപ്പോ തെറ്റായ രീതിയിലാണ് അവർ നീങ്ങുന്നത്. ഇവരെന്ത് ചെയ്യുന്നു? ഈ പ്രസ്ഥാനത്തെ ബഹിഷ്കരിക്കാൻ ശ്രമിക്കുകയാണ്. കാരണം പണ്ട് എന്ന് പറയുന്നത് നമ്പൂതിരിക്ക് മാത്രമല്ലേ ബുദ്ധിയുള്ളൂ. ഇപ്പൊ എല്ലാവർക്കും ബുദ്ധിയുണ്ട്. എല്ലാവർക്കും ബുദ്ധിയുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എല്ലാം ഇതിനകത്ത് അങ്ങ് കയറുക. കയറിയിട്ട് ആധിപത്യ സ്ഥാപിക്കുക. അതാണ് ഇതിന്റെ ഒരു ശരിയായ പരിഹാരം എന്ന് പറയുന്നത്. അല്ല, മാറി നിന്ന് കഴിഞ്ഞാൽ എന്ത് വരും? മാറിയിരിക്കുന്നവരെല്ലാം ചിന്ത ഭിന്നമായിപ്പോയി. ഇന്നത്തെ പ്രതിപക്ഷത്തെ പോലെ അവരെല്ലാം ചിന്ത ഭിന്നമായി മാറി. അപ്പൊ ഇവരെന്ത് ചെയ്യും? സംഘടിച്ച് ഇവരുടെ ആധിപത്യം തന്നെ എന്നും നിലനിൽക്കുകയും ചെയ്യും. കേരളത്തിന് 3% പോലുമില്ല. എന്താണ് നമ്പൂതിരി ബ്രാഹ്മണവർഗം എന്ന് പറയുന്ന 3% പോലും? അതിൽ തന്നെ ഈ പൗരോഹിത്യ മനോഭാവമുള്ള വളരെ കുറച്ച് പേരേ ഉള്ളൂ. ബ്രാഹ്മണരെ ജാതിയായിട്ട് കുറ്റം ഞാൻ പറയത്തില്ല. ആ ഒരു മനോഭാവമുള്ള, ആധിപത്യ മനോഭാവമുള്ള കുറച്ച് പേരേ കാണും. അവരെയാണ് നമ്മുടെ ഗവൺമെന്റ് പോലും പേടിക്കുന്നത്, പിണറായി പോലും പേടിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ ഒരു ജാതി വിവേചനം ഉണ്ടായി, ചെന്നപ്പോ അവന് പണി ചെയ്യാൻ സമ്മതിക്കുന്നു. പിണറായി പറയാത്ത നിന്ന് നീ പോയി ഒരു കേസ് കൊടുക്കും. എന്താ പറയാത്ത? ഈ ചെറിയൊരു ന്യൂനപക്ഷത്തിനെ പോലും ഭയക്കുന്നു, വോട്ട് നഷ്ടപ്പെടുക. അതായത് ഹിന്ദുക്കളുടെ ഇടയിലുള്ള പൗരോഹിത്യ ആശയം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ ഇടയിൽ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന രണ്ടു തരത്തിലാണ്. ഈ ഹിന്ദുക്കളുടെ ഇടയിൽ ഈ ആശയം ഒരു ബലപ്പെടുത്തുന്നത് എന്താണ്? ക്ഷേത്രവിശ്വാസത്തിലൂടെയാണ്. അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിലൂടെ കുറേയധികം ജനങ്ങൾ സംഘടിപ്പിച്ചപ്പം പിണറായി പിൻവാങ്ങി. ഗുരുവായൂർ എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിലൂടെ എന്തുവരുന്നു? ഈ അടിമകളെല്ലാം കൂടെ വിശ്വാസത്തെ, ക്ഷേത്രവിശ്വാസത്തിന്റെ പേരിൽ സംഘടിക്കും. അപ്പോൾ ക്ഷേത്രവിശ്വാസത്തിന്റെ പേരിൽ ഇവർ സംഘടിക്കുമ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യും? പേടിച്ച് പിന്മാറും. ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങൾക്കോ അങ്ങനെയല്ല. ക്രിസ്ത്യാനിയും മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ പുരോഹിതന്മാർക്ക് ജനങ്ങളുമായിട്ട് നേരിട്ടുള്ള ബന്ധമാണ്. പുരോഹിതൻ പറയുന്നു, ജനം അനുസരിക്കുന്നു. കാന്തപുരം പറഞ്ഞാൽ കാന്തപുരത്തിന്റെ അനുയായി അനുസരിച്ച് അവര് നേരിട്ടുള്ള ബന്ധമാണ്. അതാണ് സർക്കാർ കൂടുതൽ പേടിക്കുന്നത്. ഇവർക്ക് നമ്പൂതിരിമാർക്കുള്ള സ്വാധീനം എന്ന് പറയുന്നത് ക്ഷേത്ര വിശ്വാസത്തിലൂടെയാണ്. പറയുന്നു ശബരിമലയിൽ എന്തെങ്കിലും മാറ്റം, സ്ത്രീ കയറണമെങ്കിൽ അവിടുത്തെ തന്ത്രി പറയണോ എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസി അടിമകളെല്ലാം എന്ത് ചെയ്യും? അതിന് മുറുകെ പിടിക്കും. ഗുരുവായൂരിപ്പോ യേശുദാസിന് കയറ്റണമെങ്കിൽ തന്ത്രി പറയണമെന്ന് പറഞ്ഞാൽ ഈ അടിമകളെല്ലാം എന്ത് ചെയ്യും? ആ വിശ്വാസത്തെ മുറുകെ പിടിക്കും. അത് തന്ത്രി, ഈ തന്ത്രിമാരാരും പറയാറില്ല ഇതൊന്നും. അതാണ് ഏറ്റവും വലിയ രസം. ഈ ബിഷപ്പുമാരും മൗലവിമാരും ഒക്കെ ആഹ്വാനം ചെയ്യും. എന്താണോ അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ ആഹ്വാനം ചെയ്യും. അവരനുസരിക്കും. ആ പിതാവ് പറഞ്ഞ്, ഈ പിതാവ്, കല്ലറങ്ങാട്ട് പിതാവ്, മറ്റേ പിതാവ് പറഞ്ഞെന്ന് പറഞ്ഞാൽ ജനങ്ങളങ്ങനുസരിക്കും. ഇവിടെ ഈ നമ്പൂരിമാരൊന്നും പറയുന്നില്ല, ശ്രദ്ധിച്ചിട്ടുണ്ട്? ഇവരൊന്നും പറയുന്നില്ല. ഇവരെ അടിമകളാണ് പറയുന്നത്. അത് ബി ജെ പിയിലുള്ള അടിമകളായാലും ശരി, മറ്റ് ജാതി അടിമകളായാലും ശരി, ഈ അടിമകളാണ് ഇവർക്ക് വേണ്ടി പറയുന്നത്. അവര് നമ്മുടെ പിതാക്കന്മാരാണ്, അവര് ദൈവത്തിന്റെ പിതാവാണ്, അവരുടെ അടുത്ത് ചോദിച്ച് ചെയ്യാവൂന്ന് ഇവര് പറയുകയാണ്. ഇവരിങ്ങനെ നിരന്തരം പറയുമ്പോൾ ചിലപ്പോൾ അവരുടെ സഭയും കൂടി അവരും പറയാ, ശരി ഞങ്ങൾ സമ്മതിച്ചു. അപ്പൊ ക്ഷേത്രം എന്ന് പറയുന്ന ഈ ഒരു ഏർപ്പാടിലൂടെ വിശ്വാസികളായ ജനങ്ങളെ അടിമയാക്കി ഇൻഡയറക്റ്റ് ആയിട്ടാണ് അവരുടെ സ്വാധീനം നിലനിർത്തുന്നത്. അവ പറയുകയുള്ള വിശ്വാസികൾ, ഭക്തന്മാര് എന്നൊക്കെയുള്ള പേര് പറഞ്ഞിട്ട് ആൾക്കാരെ സംഘടിപ്പിക്കും. അത് പേര് കൂടുതൽ സംഘടിപ്പിക്കുന്നവരെ ഈ നമ്മുടെ ഇവിടുത്തെ ക്ഷേത്ര വിശ്വാസത്തിന്റെ പേരിൽ ഇവർ സംഘടിപ്പിക്കുന്നവരെയാണ്. ഈ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൽപ്പെട്ടവരെയും കുറെ പെണ്ണുങ്ങളെയും ഈ രണ്ടു കൂട്ടരെ സംഘടിപ്പിക്കുന്നു. ഇവര് രണ്ടുപേരുമാണ് ഇപ്പൊ ഇതിൽ നിൽക്കുന്നത്. എല്ലാ പിന്തിരിപ്പ് ആശയങ്ങൾക്കും കൂടെ നിൽക്കുന്നത് ബി ജെ പി രാഷ്ട്രീയത്തിൽപ്പെട്ട പുരുഷന്മാരും കുറെ ബോധമില്ലാത്ത കുറെ സ്ത്രീകളും. പാറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് സ്ത്രീകൾ അവിടെ വരും. അതിന് പ്രചാരം കൊടുത്ത് കൊടുത്ത് കൊടുത്ത് കൊടുത്ത് കൊടുത്ത് അതിനെ വലുതാക്കി അത് എന്താണ് ഗിന്നസ് ബുക്ക് അത് എന്നൊക്കെ പറഞ്ഞു. അതിപ്പോ എന്തായി, ആറ്റുകാലം എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി ഒരു ഒരു വിശ്വാസ സമൂഹത്തെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അങ്ങനെ സൃഷ്ടിച്ചു വച്ചിരിക്കുമ്പോ ഇനി ആറ്റുകാലിലെ തന്ത്രിക്കെതിരായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്നും ഉണ്ടാൻ പറ്റൂ? ഈ പെണ്ണുങ്ങളെല്ലാം അങ്ങനെ വന്നിട്ട് ഇന്ത്യക്ക് പുറത്തൊന്നും വരുന്നു പൊങ്കാലയുടെ. അപ്പൊ ഇത് എന്താണ്, ഈ വിശ്വാസം വളർത്തിയെടുത്ത ആരും വിശ്വാസം ഇങ്ങനെ ഈ ആറ്റുകാൽ പൊങ്കാല ഇട്ട ഗുണമുണ്ടാകുമെന്ന് പറയുന്ന വിശ്വാസം വളർത്തിയെടുത്ത ആള് തുടങ്ങി വെച്ച അവിടുത്തെ തന്ത്രിമാരെയാണ്, പൂജാരിമാരെയാണ്. അത് മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയാണ്. അവരാണ് ആദ്യം പറഞ്ഞു വയ്ക്കുന്നത്. ഈ വരുന്ന പൊങ്കാല ഇടാൻ വരുന്നതോടെ തുറയെ അവന് അത് കിട്ടി, മറ്റൊരാൾക്ക് ഇത് കിട്ടി, ഇത് കിട്ടി, ലോട്ടറി അടിച്ച് ഇതൊക്കെ ഇവര് പറയും. ഇതിങ്ങനെ പ്രചരിപ്പിച്ച് പ്രചരിപ്പിച്ച് അങ്ങനെയാണ്. അല്ലാതെ വേറെ പബ്ലിസിറ്റി ഉണ്ടല്ലോ. എന്തായാലും അതിനൊരു മാർക്കറ്റിംഗ് ഉണ്ട്. മാർക്കറ്റിംഗ് ഉണ്ടെങ്കിൽ ഏത് സാധനവും വിൽക്കും. എത്ര ക്വാളിറ്റി ഇല്ലാത്ത സാധനവും നല്ല രീതിയിൽ മാർക്കറ്റിംഗ് നടത്തിയ ഒന്ന് ഓടും, കുറെ കാലം ഓടും. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, അതങ്ങ് പോവും. പക്ഷെ നല്ലൊരു പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായി പ്രചരിക്കും. നമ്മളിവിടെ പല സോപ്പ് പൗഡറും സോപ്പും എല്ലാം വന്ന് ഇപ്പൊ ഒന്നും കാണാനേ ഇല്ല. പലത് നിർമ്മാ ഇപ്പൊ ഉണ്ടാ, ഇതെല്ലാം ഭയങ്കര പരസ്യം കൊടുത്തിട്ട് അങ്ങ് പ്രചരിപ്പിച്ചാണ്. കുറച്ചു കാലം ആൾക്കാർ ഉപയോഗിക്കാൻ മനസ്സിലായി ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ആൾക്കാർ അത് ഉപയോഗിച്ചു. ഇപ്പൊ അതൊന്നുമില്ല, പല സോപ്പുകളും ഇല്ല. എന്റെ ചെറിയ പ്രായത്തിൽ ഉപയോഗിച്ചിരുന്ന വലിയ പ്രചാരം കൊടുത്തിരുന്ന സോപ്പുകളൊന്നും ഇപ്പൊ പുതിയത് വന്നു. ആ സമയം ഇവരെന്ത് ചെയ്യുന്നു, ഇവര് നല്ല അഡ്വർടൈസ്മെന്റ് പുരോഹിതന്മാർ കൊടുക്കും, പിന്നെ അവരുടെ അടിമകൾ. ഇവിടുത്തെ ഒരു വിശ്വാസ സമൂഹത്തെ ഉണ്ടായി കഴിഞ്ഞാൽ ആ സമൂഹം എന്ന് പറയുന്ന ഈ പുരോഹിതന്റെ വിശ്വാസപരമായ കാര്യങ്ങളിൽ അവരുടെ അടിമകളാണ്. ഇത് തീർച്ചയായും മനഃശാസ്ത്രപരമായ ഒരു പ്രശ്നമാണ്. മാനസികമായ അടിമത്തത്തെ സൃഷ്ടിക്കുകയാണ്. ആ മാനസിക അടിമത്തം എന്ന് പറയുന്നത് പിന്നെ രാഷ്ട്രീയത്തിലും വരും, സമസ്ത മേഖലകളിലും വരും. എങ്ങനെ അതായത് ഇവരിപ്പോ ഓരോ മതങ്ങളും ഇതെല്ലാം കണക്ക് തന്നെ, എല്ലാം ഒരുപോലെ തന്നെയാണ്. ഇപ്പൊ ഇസ്ലാം മതമായാലും ശരി, ക്രിസ്തു മതമായാലും ശരി, മതപരമായി സംഘടിപ്പിക്കുക എന്ന് വെച്ചാൽ പൌരോഹിത്യ ആധിപത്യത്തിന് അടിമകളാകുക എന്നുള്ളതാണ്. അത് ഇസ്ലാം മതത്തിലും അത് സംഭവിച്ച്, എന്താണ്, ക്രിസ്തു മതത്തിലും അത് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അതിനെതിരായി ചിന്തിക്കുന്നവരും ഉണ്ട്, അതിനകത്ത് അതിനെ എതിർക്കുന്നവരും ഉണ്ട്. പക്ഷെ ഭൂരിപക്ഷം ഇപ്പോ അവിടെ മതത്തിന്റെ വിശ്വാസികളെന്ന് വെച്ചാൽ അതിന്റെ അടുത്ത് പൌരോഹിത്യ അടിമകളാണ്. ആ രണ്ടു മതങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഇവിടെ ഹിന്ദുക്കളെന്ന് പറയുന്ന ഒരു വിഭാഗം എന്ന് വെച്ചാൽ ഇതിൽ പെടാത്ത വിഭാഗം. ഈ ഇതിൽ പെടാത്ത വിഭാഗം എന്ന് പറയുന്നത് എന്താണ്, നേരിട്ടുള്ള പൗരോഹിത്യ അടിമത്വമല്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവരെ അതുപോലെ നിങ്ങൾ സംഘടിപ്പിക്കണം, നിങ്ങൾ സംഘടിക്കണം, നിങ്ങളും അതുപോലെ ആകണമെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ വിശ്വാസപരമായ ഒരു അടിമത്തം ഇത് ഇവരെ അടിച്ചേൽപ്പിക്കുന്നു. ഇവിടെയും പുരോഹിതന്മാർ തന്നെയാണ് അടിച്ചേൽപ്പിക്കുന്നത്. ഇങ്ങനെ പുരോഹിതന്മാർ ഇവരെ വിശ്വാസപരമായി സംഘടിപ്പിക്കുന്നത് ഈ മൂന്ന് മതത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ പറയുന്നത്. പറയുന്ന കാര്യം ശരി തന്നെയാണ്, അവർ സംഘടിപ്പിച്ചത് മറ്റവർ സംഘടിച്ചത്, അതുകൊണ്ട് നമ്മൾ സംഘടിക്കണം എന്ന് പറഞ്ഞ് ഈ വിശ്വാസ അടിമകളാക്കുന്നതിന്റെ നേട്ടം എന്ന് പറയുന്നത് ഈ പുരോഹിതന്മാർക്കാണ് അതിന്റെ നേട്ടം. എന്തുകൊണ്ട്? അവര് നിയന്ത്രിക്കും. അപ്പോ ഹിന്ദുക്കള് ഹിന്ദു ഐക്യം എന്ന് പറയുന്നു, ഹിന്ദുക്കളെയൊക്കെ സംഘടിപ്പിക്കുമ്പോ വാസ്തവത്തിൽ എന്താ സംഭവിക്കുന്നത്? ഈ പൗരോഹിത്യ ബുദ്ധിക്ക് അടിമകളാക്കിയാണ് അവരെ. അതെങ്ങനെ നല്ലതാവും? ഒരു ജനവിഭാഗത്തിനൊന്നും നല്ലതല്ല. ഇപ്പൊ ഇസ്ലാമിന്റെ ഇടയ്ക്കായാലും ക്രിസ്ത്യാനിയുടെ ഇടയ്ക്കായാലും ശരി, അവിടെയൊക്കെ അവർ റിവോട്ട് ചെയ്യണം ഇത്തരം അടിമത്വത്തിനെതിരായിട്ട് വലിയ കാഴ്ചപ്പാട് വരുന്നുണ്ട്. അതിനെ എതിർക്കുന്നുണ്ട് അവർ. പക്ഷെ പുരോഹിതന്മാര് സമ്പത്തും അവരുടെ ബുദ്ധിയും ഉപയോഗിച്ച് അവരെ അടിമകളാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഹിന്ദുക്കളുടെ ഇടയിൽ പഴയകാലത്തുണ്ടായിരുന്നു എന്താണ് ഈ പുരോഹിതന്മാര് ഹിന്ദുക്കളുടെ വേറെ ജാതീയമായ രീതിയിലാവുന്നത്, പൗരോഹിത്യത്തിന്റെ രീതിയിലാണ്. ജാതികൾ എന്ത് ചെയ്തു? മറ്റുള്ളവരെ അടിമയാക്കി വെച്ചു. പക്ഷെ പുതിയ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ മാറി വന്ന്, ജനാധിപത്യമൊക്കെ മാറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനൊരു രാഷ്ട്രീയ മുഖം വന്നു. രാഷ്ട്രീയ മുഖം വന്നപ്പോൾ എന്ത് ചെയ്തു? അതിൽ രാഷ്ട്രീയ പൗരോഹിത്യം വന്നു. കേവല വിശ്വാസ പൗരോഹിത്യം ഒന്നുമില്ല, രാഷ്ട്രീയ പൗരോഹിത്യം വന്നു. അപ്പോൾ ഈ പൗരോഹിത്യ ബുദ്ധി ഹിന്ദുക്കളെ സംഘടിപ്പിക്കുന്നു, അതിന് അധീനത്തിലാക്കുന്നു. അതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. അത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ് ആർക്ക്? പുരോഹിതന്മാർക്ക്. എന്താണ്? എല്ലാ ജനങ്ങൾക്കും അത് ഒരുപോലെ നല്ലതാകത്തില്ല. പുരോഹിതനൊന്നുമില്ല. ഇപ്പൊ ഹിന്ദുക്കള് ഒരു ഹിന്ദു മുസ്ലിമായി കഴിഞ്ഞു, അവൻ അവിടെ ചെന്നിട്ട് അവനും എന്താ ചെയ്യുന്നത്? അവിടെയും പുരോഹിതന്റെ അടിമയാവുക തന്നെയാണ്. ക്രിസ്ത്യാനിയായ അവിടെയും പുരോഹിതന്റെ അടിമയാവുക തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ അത് തന്നെ സംഭവിക്കുന്നു. ഇതില് ജനങ്ങൾക്ക് ഇതിലെന്താ? ഈ നമ്മൾ ഹിന്ദുക്കളെന്ന് ആര് പറയുന്നു? ഇതിന്റെ ബെനിഫിഷ്യറീസ് ആരാണ്? നമ്മൾ ഹിന്ദുക്കളെന്ന് പറയും. ഹിന്ദുക്കളെ ആരാണോ സംഘടിപ്പിക്കുന്നത് അവർക്കാണ് അതിന്റെ നേട്ടം. അല്ലാതെ ആ സംഘടനയിൽ പെട്ടവർക്കല്ല നേട്ടം. അവർക്കെന്താ നേട്ടം? ഹിന്ദുക്കളെ ഇപ്പൊ ഇവരൊന്നും സംഘടിപ്പിച്ചില്ലെന്നിരിക്കട്ടെ, ഹിന്ദുക്കളൊക്കെ പോയി ക്രിസ്ത്യാനിയും മുസ്ലിമോ ആയിക്കഴിഞ്ഞാൽ അവരവരെ അവിടെയും അവർ പൗരോഹിത്യത്തിന് അടിമകൾ തന്നെ, വേറെ ഒന്നും സംഭവിക്കില്ല. പ്രത്യേകിച്ച് എന്താ സംഭവിക്കാൻ പോകുന്നു? പിന്നെ ഹിന്ദുക്കളെല്ലാം ഹിന്ദുക്കളെ സംഘടിപ്പിക്കുന്ന എന്താണ്? മുസ്ലിമിനെയും ക്രിസ്ത്യാനിയും ശത്രുക്കളായി കാണിച്ചുകൊണ്ട് അവരോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ സംഘടിപ്പിക്കണമെന്ന് പറയുമ്പോൾ അത് എന്താണ്, പൗരോഹിത്യ ബുദ്ധിക്ക് ബലം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഘടിക്കുന്നത്. RSS തന്നെ എന്താ ചെയ്യുന്നത്? RSS എന്ന് പറയുന്നത് അതിന്റെ സർസംഘ ചാലക് ഒരു വിസിലടിച്ചു കഴിഞ്ഞാൽ ഭാരതത്തിൽ മുഴുവനുള്ള ഹിന്ദുക്കൾ എന്ത് ചെയ്യണം? അറ്റൻഷനാവണം. ഇതിന്റെ ഈ വിസിലടിക്കുന്ന ആരാണ്? അവിടെയാണ് പ്രശ്നം. അപ്പൊ ഹിന്ദുക്കളെ സംഘടിച്ചതിന്റെ പ്രയോജനം ആർക്കാണ്? ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കുകയാണ്. അവരുടെ രാഷ്ട്രീയത്തിലൊക്കെ ഇതുണ്ട് കേട്ടോ, എല്ലാ മതങ്ങളിലും ഇതുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഹിന്ദുക്കളുടെ മാത്രം പ്രശ്നമാണ്. അപ്പം മനുഷ്യന്റെ ദുർബലമായ മനസ്സ്, മാനസിക സ്ഥിതി, മനുഷ്യന്റെ ഇതൊക്കെ മനുഷ്യന്റെ ബ്രെയിനിന്റെ പ്രശ്നമാണ്, അവന്റെ മനസ്സിന്റെ പ്രശ്നമാണ്. അപ്പൊ മനുഷ്യന്റെ മനസ്സിന് ദുർബലമായ പല വശങ്ങളുമുണ്ട്. അതവന് പരിണാമപരമായി സംഭവിച്ച ഒരു സംഗതിയാണ് ആ ദൗർബല്യം. ആ ദൗർബല്യം എന്ന് പറയുന്നതിന്റെ ഭാഗമാണ് വിശ്വാസം. ആ വിശ്വാസം എന്ന് പറയുന്നതാണ് അവനെ അടിമയാക്കുന്നത്. അവൻ അടിമയാകുമ്പോൾ അവിടെ അവന് യജമാനുണ്ടാവും, ആ യജമാനൻ അവനെ മുതലാക്കും. എല്ലാ മതങ്ങളും ചെയ്യുന്നത് തന്നെയാണ്, ഹിന്ദുമതത്തിന്റെ മാത്രം പ്രശ്നമാണ്. അത് തന്നെ ഏറെക്കുറെ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നു, അവരെ അടിമകളെ സൃഷ്ടിക്കും. ഓരോരുത്തർ പറയുന്നു ഞാൻ മരിക്കുന്നത് വരെ ഈ പാർട്ടിയായിരുന്നു. എന്തിന്? എന്തിനാ ഈ പാർട്ടിയാവുന്നത്? മരിക്കുന്നത് വരെ ഒരു പാർട്ടിയാവുന്ന എന്തിനാ? അതൊരു അടിമത്തമല്ലേ? ആ ശരി, ഒരാൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും പറയുന്നത്. ഒരു നേട്ടമില്ലെങ്കിലും ഞാൻ ഇതാണെന്ന് പറയുന്നത് പോലെ അതും ഇതുപോലെ വേറെ തരത്തിലുള്ള മതാത്മകതയാണ്. അതുകൊണ്ട് ഹിന്ദുക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് എന്താ നേട്ടമെന്ന് ചോദിച്ചാൽ സംഘടിപ്പിക്കുന്നവർക്ക് നേട്ടമുണ്ടാവും. ആരെ സംഘടിപ്പിച്ചാലും സംഘടിപ്പിക്കുന്നവർക്കാണ് നേട്ടം. അല്ല വേറൊന്നും സംഭവിക്കുന്നു. അതായത് ഈ പിന്നെ അത് സംഭവിക്കുന്നതെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൗരോഹിത്യ ബുദ്ധി എന്ന് പറയുന്നത് വളരെ ചെറിയ പ്രായത്തില് ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ ചിലരതിനെ ചോദ്യം ചെയ്യും. പക്ഷെ അവന്റെ മനസ്സ് വളരെ വൈകാരികമായ, ഇതിന് കാരണം മനസ്സാണ്, വളരെ വൈകാരികമായ ഒരു മനസ്സ് ആണെന്നുണ്ടെങ്കിൽ അവനതിന് കീഴ്പ്പെട്ടു. അവൻ ബുദ്ധിമാനായിരിക്കും. അപ്പൊ വൈകാരികമായ മനസ്സുകൊണ്ട് അവൻ അങ്ങനെ വൈകാരികമായൊരു കീഴ്പ്പെടൽ അവന്റെ വിശ്വാസങ്ങളോട് വന്നു കഴിഞ്ഞാൽ, അവൻ ഉന്നതമായ വിദ്യാഭ്യാസം നേടിയാലും ശരി, അവനവന്റെ വിശ്വാസത്തിന് വേണ്ടി അവൻ വിശ്വാസത്തിൽ അവൻ സ്വയം അന്ധനായിരിക്കുന്നുണ്ട്. അവന്റെ സാമൂഹ്യ വിവേകം, സാമൂഹ്യ ബോധം എല്ലാം നഷ്ടപ്പെട്ടിട്ട് അവൻ സമൂഹത്തിന് പ്രശ്നങ്ങളുണ്ടാക്കും ആ വിശ്വാസത്തിന്റെ പേരിൽ. അതിന് ഭൗതിക വിദ്യാഭ്യാസമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല. അതായത് നമ്മുടെ മനസ്സിന്റെ ഒരു തലമാണ് ഈ വൈകാരികമായ ദുർബലത. അത് ചിലരിൽ കൂടുതലാണെങ്കിൽ അവരിതിനൊക്കെ അടിമപ്പെട്ടു. മറിച്ച് എന്താണ്, ഒരാളുടെ മനസ്സിൽ കൂടുതലും റീസണിങ്ങിനൊക്കെയുള്ള ശേഷി കൂടുതലാണ്. കീഴ്പ്പെടുന്ന മനസ്സല്ല, ചോദ്യം ചെയ്യുന്ന മനസ്സാണെങ്കിൽ, അങ്ങനെയുള്ള ഒരു മനസ്സാണ് വേണ്ടത്. അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ അവന് വിദ്യാഭ്യാസം നേടിയാലും നേടിയില്ലെങ്കിലും, അവന് മതവിദ്യാഭ്യാസം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അവനത് ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്തിട്ട് അവൻ അതിൽ നിന്ന് പുറത്തു വരും. അവനെ അടിമയാക്കാൻ പറ്റത്തില്ല എളുപ്പം. അവൻ ചിലപ്പോ എന്താണ്, അവൻ ശരിയുടെ മാർഗത്ത് പോയാലും തെറ്റിന്റെ മാർഗത്തിൽ പോയാലും അത് അവന്റെ ബോധ്യത്തിനനുസരിച്ചായിരിക്കും. അവൻ ശരി തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, സ്വന്തം ബോധ്യത്തിനനുസരിച്ചായിരിക്കും. ഇതങ്ങനെയല്ല, മറ്റുള്ളവർ അവരുടെ ബോധ്യങ്ങൾ അവന്റെ തലയ്ക്കകത്ത് ഫിറ്റ് ചെയ്യുക. അത് മനുഷ്യന്റെ മനസ്സിന്റെ ചില ദുർബലമായ വൈകാരികമായ ഭാഗങ്ങൾ ബ്രെയിനിന്റെ അത് കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ബ്രെയിനിന്റെ ഓരോ ഭാഗങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുന്നതനുസരിച്ചിരിക്കും നമ്മുടെ ചിന്ത. അപ്പോ നമ്മുടെ ബ്രെയിനിന്റെ ചില ഇത്തരം എന്താണ് വൈകാരിക ഭാവങ്ങളാണ് കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മനസ്സങ്ങനെയായി. അപ്പോൾ നമ്മൾ ചാവേറുകളാകാനും രക്തസാക്ഷിയാകാനും ഒക്കെ വേണ്ടി ജീവിക്കും. വൈകാരിക അടിമത്വമാണ് അതല്ല. മറിച്ചാണെങ്കിൽ അവന് കുറച്ച് സ്വതന്ത്രമായി ചിന്തിക്കുന്നതിനുള്ള ശേഷിയുണ്ടാവും. അവൻ ഇതിനൊന്നിനും കീഴ്പ്പെടത്തില്ല. അവന്റെ ബോധ്യം അനുസരിച്ച് അവൻ ചിലവ് ശരി പോകും, ചിലവ് തെറ്റിലും പോയെന്നിരിക്കും. അത് ശരി തെറ്റെന്നൊക്കെ പറയുന്നവന്റെ സോഷ്യൽ മൊറാലിറ്റി അനുസരിച്ചിട്ടാണ്. ആ ചിലവ് മാറിയും തിരിഞ്ഞു നോക്കും അവരാ. അത് ഓരോ കൾച്ചറും ഓരോ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് മാറി തിരിഞ്ഞ പോലെ, എന്തായാലും മുമ്പോട്ട് പോകുന്ന അവന്റെ ബോധ്യത്തിനനുസരിച്ചായിരിക്കും. ആത്യന്തികമായി ഇതൊക്കെ ബ്രെയിനിനെ ചുറ്റിപ്പറ്റി വരുന്ന സംഗതികളാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസം നേടുക എന്ന് പറയുന്നത് ഇത്രയും അടുത്തുകൊണ്ട് പഠിക്കുന്നതിനുള്ള കഴിവ്. ആ പഠിക്കുന്നതിനുള്ള കഴിവെന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ ചില പ്രത്യേക ഭാഗങ്ങൾ ആക്ടിവേറ്റ് ആകുമ്പോഴാണ് നമുക്ക് പഠിക്കുന്നതിനുള്ള കഴിവ് കിട്ടുന്നതും ഓർമ്മശക്തി ഉണ്ടാകുന്നതല്ല. അതുകൊണ്ട് അവൻ എന്താണ് ശരിക്കും ചിന്താശേഷിയുള്ളവനെന്ന് അർത്ഥമില്ല. അതാണ് വലിയ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ അഫ്ഗാനിസ്ഥാനിലൊക്കെ പോയി പൊട്ടിത്തെറിച്ച് മരിക്കുന്നത്, മതാന്ധത പാലിച്ചിട്ട്. ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടത് എന്താണ്? മനുഷ്യൻ ഈ മതങ്ങളിൽ നിന്ന് സ്വതന്ത്രനാണ്. അവന് അടിമത്തം കൽപ്പിക്കുന്ന വിശ്വാസങ്ങളിൽ നിന്ന് അവൻ പുറത്തു കടക്കും. എല്ലാവർക്കും കഴിയില്ല, കടന്നാൽ അവൻ രക്ഷപ്പെട്ടു, അവന് പിന്നെ ആർക്കും നയിക്കാൻ പറ്റത്തില്ല. അതിന് അവൻ പുറത്തു വരുന്നു. അവന് പിന്നെ രാഷ്ട്രീയ നേതൃത്വത്തിനോ മത നേതൃത്വത്തിനോ ഒന്നും അവരുടെ സ്വാർത്ഥതയ്ക്കനുസരിച്ച് അവനെ നയിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. സ്വീകരണത്തിന് രജിസ്ട്രേഷൻ, എന്ത് രജിസ്ട്രേഷൻ? അതിലൊന്നും കാര്യമൊന്നുമില്ല. സ്വീരി എന്ന് പറയുന്നത് ശ്രീനാരായണ ധർമ്മസംഘ ട്രസ്റ്റ് എന്ന് പറയുന്നത് കോടതി കൊടുത്ത ഒരു സ്കീം അനുസരിച്ച് വന്നിട്ടുള്ളതാണ്. അത് വേറെ ആർക്കും എടുത്തുകൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല. പിന്നെ ശിവേരി എന്നുള്ള പേര് തമിഴ്നാട്ടിലുള്ള ഒരു ശിവേരി എവിടെ ആർക്കും കൂടെ ഉപയോഗിക്കാം. അങ്ങനെ ഇപ്പൊ ഒരു ഒരാളൊരു കറി പൗഡർ ഉണ്ടാക്കിയിട്ട് ശിവേരി എന്ന് പേരിട്ട അത് തന്നെ. അങ്ങനെയൊക്കെ ഇപ്പൊ ആർക്ക് വേണമെങ്കിലും എന്താണ് ആർക്ക് വേണോ അതൊക്കെ ഉപയോഗിക്കാം. അതുകൊണ്ട് ശിവേരി ആരും എടുത്തോണ്ട് പോകുന്നതല്ല. ആ ഒരു പേര് ആർക്ക് വേണോ ഉപയോഗിക്കാം, മഠമൊന്നോ ആശ്രമമൊന്നോ. ഇന്ത്യയിൽ വേറെ എവിടെയൊക്കെ കാണും ശിവേരി ആശ്രമം നോക്കറിയില്ലെന്നൊക്കെ ഉണ്ട്. അതിനൊന്നും ഒരു കാര്യമില്ല. ശിവേരി ഒന്നും ആരും അങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇതെന്തോന്ന് കറിപ്പൊടിയാണ് പേറ്റന്റ് എടുക്കാൻ. അതിനൊരു കാര്യമില്ല. അതിനെന്താ, അതിനൊരു കാര്യമില്ല. ആർക്കെന്തെല്ലാം ഇപ്പൊ ഒരു സോപ്പ് ഉണ്ടാക്കിയിട്ട് ശിവേരി എന്ന് പേരിട്ട് നമ്മളെന്ത് ചെയ്യും? അമൃത എന്ന് പറഞ്ഞ എത്രയോ സ്ഥാപനങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. അമൃത എത്രയോ ഉണ്ട് എന്ന് വിചാരിച്ചു. അതിനൊന്നും കാര്യമില്ല.